വിദുഷി ഇവിടെ എന്താണ് ഉഗിതച്ച പ്രകാരം നീങ്ങിപ്പോകുന്നു. അത് സ്ത്രീപ്രത്യമാണ്, ഇനി വരുന്നതാണ്. സത് സംയോജിക്കുന്ന സൂത്രം തൗ സത് ശാനച്ചു സത് സംയുസ്ത ശത്രുനും ശാനച്ചനും സത്തെന്ന് സംയോജിക്കുകയാണ്. തൗ എന്ന് പറയുന്നുണ്ട് ശത്രുവും ശാനച്ചു രണ്ടിനും സത്സംയോജിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി. നിഷ്ഠ സത്യ വിധിച്ച് അടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ സത്ത് സംയോജിച്ചു കഴിഞ്ഞാൽ ഇനി സത്തെന്ന് പറഞ്ഞാൽ മതി, ശത്രു ശാനിച്ചെന്ന് പറയണ്ട. ലഡഹ സദ്വ വ്യവസ്ഥിത വിഭാഷേയം തേന അപ്രഥമ സാമാനാധികരണ്യെ പ്രത്യുത്തരപതിയോ സംബോധന ലക്ഷണഹേത്വശ്ച നിത്യം. ഇവിടെ പറയുന്നത് വാ, വാ എന്ന് പറഞ്ഞ വിഭാഷ ആണ്. നവേദി വിഭാഷ സൂത്രം. പക്ഷെ ഈ വിഭാഷ എന്ന് പറയുന്നത് സാറിന് വിഭാഷ വാ എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷം, ഒന്ന് സൂത്രം പ്രവർത്തിക്കുന്ന പക്ഷം, മറ്റേ സൂത്രം പ്രവർത്തിക്കാത്ത പക്ഷം. പക്ഷെ ഇത് വ്യവസ്ഥിത വിഭാഷയാണ് എന്ന് പറയുമ്പോൾ ബഹുളം എന്ന് പറയുന്ന പോലെ വരും. എന്നുവെച്ചാൽ ചില സ്ഥലങ്ങളിൽ നിത്യമായി പ്രവർത്തിക്കും, എന്നുവെച്ചാൽ വികല്പമായിരിക്കില്ല, ലക്ഷ്യങ്ങൾക്കനുസരിച്ച്. ചിലയിടത്ത് വികല്പമാകും, ചിലയിടത്ത് പ്രവർത്തിക്കാതിരിക്കാം, എന്തുമാകാം. അതാണ് വ്യവസ്ഥിത വിഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വാ എന്ന് പാണിനി പറഞ്ഞു കഴിഞ്ഞാൽ വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ലക്ഷ്യങ്ങൾ നോക്കുമ്പോൾ ചിലയിടത്ത് വികല്പമില്ല, നിത്യമാണ്. ഇപ്പോൾ ഭാഷകാരം വ്യാഖ്യാനിച്ചു വാ എന്ന് പറഞ്ഞാൽ വ്യവസ്ഥിത വിഭാഷ, വ്യവസ്ഥിത വിഭാഷ. അത് വികല്പമാണെന്നാ അത്, അതിന് ചില വ്യവസ്ഥകളുമുണ്ട്. വ്യവസ്ഥ സഞ്ജാത അസ്യ വ്യവസ്ഥിത തരകാതി ഭീതച്ച്, പുഷ്പിത ഫലിത എന്നൊക്കെ പറയുമ്പോൾ തദ്ധപ്രത്യാണ്. ചില വ്യവസ്ഥകൾ കൂടുതലായിട്ടുണ്ട്. വിഭാഷ എന്ന് പറഞ്ഞാൽ വികല്പമാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ വികല്പത്തിൽ തന്നെ ചില വ്യവസ്ഥകളിലൂടെ വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് വ്യവസ്ഥിത എന്ന് പറയുന്നത്. വിഭാഷ വ്യവസ്ഥിതയാണ്. അതാണ് വ്യവസ്ഥിത വിഭാഷ ഇയം. വ്യവസ്ഥ സഞ്ചാത ഫലം സഞ്ജാതം ഫലിതം, പുഷ്പസഞ്ജാതം പുഷ്പിതം. താരകം സഞ്ജാതം താരകിതം, അങ്ങനെ സാധനം പ്രയോഗിക്കാറുണ്ട്. അല്ല അത് വേറെ, അത് ത്വതൽ പ്രത്യയങ്ങൾ, ഇത് ഇതച്ച് പ്രത്യയം. തദ്ധിതത്തിൽ വരുന്ന വ്യത്യാസം ഇവിടെ എന്താണ്? പുഷ്പീത എന്നാണ് വരുന്നത്. പുഷ്പീത, പുഷ്പീത, ഫലിത, വ്യവസ്ഥിത. മറ്റതെന്താ വരുന്നത്? കേവലം ത. തദസ്യ സഞ്ജാതം താരകാദിഭ്യത തദ്ധിതത്തിൽ വരും. തദസ്യ സഞ്ജാതം, അത് ഉണ്ടായി എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. താരകിതം നഭ, ആകാശത്തിൽ നക്ഷത്രങ്ങളെല്ലാം നിറഞ്ഞു. പറയും താരകിതം, താരകങ്ങളെ കൊണ്ട് നിറഞ്ഞു. വൃക്ഷത്തിൽ പുഷ്പങ്ങൾ നിറഞ്ഞു. പറയും പുഷ്പിതം. സാധാരണ മലയാളത്തിൽ പ്രയോഗിക്കുന്നതാണ് പുഷ്പിതം. അതൊക്കെ തദസ്യ സഞ്ജാതം എന്നുള്ള അർത്ഥത്തിൽ അത് ഇവിടെ വരും. ലോകസിദ്ധാന്തമായി തന്നെ വരും. ത്വ തല് രണ്ട് പ്രത്യയങ്ങൾ. ത്വ വന്നു കഴിഞ്ഞാൽ ക്ലീബ് എന്ന ഉത്സവം, തല് വന്നു കഴിഞ്ഞാൽ സ്ത്രീലിംഗം. ഭാവം, ഭാവാർത്ഥത്തിൽ. സ്വാർത്ഥത്തിനും വരാം ഭാവപ്രത്യയങ്ങൾ. ചതുർവർണ്ണ ഏവ ചാതുർവർണ്ണീയം, ഭാവപ്രത്യമാണ്. പക്ഷെ ചാതുർവർണ്ണി എന്ന് വെച്ചാൽ നാല് വർണ്ണം അത്രേ അടുത്തോളൂ, കൂടുതൽ അടുത്തൊന്നും. രണ്ട് ശബ്ദങ്ങളാണ്, ചിത്ത് വേറെ ചേതന വേറെ. അത് തന്നെ, അതിൽ നിന്ന് ചൈതന്യം വരുന്നു, ചിത്തിൽ നിന്ന് ചിത്തം വരാം. ചിത്വം, ചിത്തമല്ല ചിത്വം. ചിത്വമാണോ ചിത്തമാണോ? ചിത്തം ചിതിരി ധ്യാനീയാ, ചിത്തം ചിതിരി ജാനീയാ, തകാരരഹിതം യഥാ തകാരോ വിഷയാഭ്യാസ എന്ന് പറഞ്ഞൊരു ശ്ലോകം ഏതോ പ്രകടന ഗ്രന്ഥത്തിലാണ്. അത് എന്താണ്? ചിത്തം മനസ്സ് ചിത്ത് തന്നെയാണ് അല്ലേ? അപ്പൊ ചിത്തം എന്ന് പറയുന്നിടത്ത് രണ്ട് തകാരം വന്നില്ലേ? അപ്പോ രണ്ട് തകാരം വന്നുകൊണ്ട് അർത്ഥവ്യത്യാസമില്ല, അത് ചിത്ത് തന്നെയാണ് എന്നാണ്. അപ്പൊ ചിതി സംജ്ഞാന ധാതു, അതിൽ നിന്ന് തള്ളിപ്രത്യം വന്നു കഴിഞ്ഞാൽ ചിത്തം വരും. തള്ളിപ്രത്യം നിഷ്ഠ എന്ന് കഴിഞ്ഞാൽ ചിത്തം എന്ന് പറയും. ചിതഭാവം ഭാവാർത്ഥത്തിൽ വരും ചിത്തം. അങ്ങനെ വരാം. ഞാൻ പറഞ്ഞ ചിത്വമാണ് നേരത്തെ പറഞ്ഞത്. ചിതി സജ്ഞാന എന്ന് പറയുന്ന അതിൽ നിന്ന് കിപ്പ് വന്നു കഴിഞ്ഞാൽ ചിത്ത് വരും. അതിൽ നിന്ന് കൃതന്ധത്തിൽ നിന്നാണ് തദ്ദം വരുന്നത്, ചിത്വം. ചിതി സജ്ഞാന എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഭാവപ്രത്യം എന്ന് പറഞ്ഞാൽ ചിത്തം. അങ്ങനെ തദ്ധപ്രത്യം വരുമ്പോൾ സുബന്ധത്തിൽ നിന്നായിരിക്കും, കൃതന്ധമാകുമ്പോൾ ധാതുവിൽ നിന്ന്. ഉഗിത്തുകളിൽ നിന്ന് ഉഗിത്തന്ധത്തിൽ നിന്ന് ഈപ്പ് വരുമ്പോൾ ശത്രുന്ധത്തിൽ നിന്ന് ഇവിടെ രണ്ട് സൂത്രം വരും. അച്ഛി നദിയോർന്നും ശബ്ശനോർ നിത്യം. ശബ് ശെന്നൊക്കെ ആണെങ്കിൽ അവിടെ നിത്യമായിട്ട് വരും. അവർണ അന്ധത്തിലാണ് അല്ലെങ്കിൽ ഹലന്തങ്ങളാണെങ്കിൽ അവിടെ നിന്നൊക്കെ വികല്പമായിട്ട് വരും. രണ്ട് രൂപത്തിൽ വരും. തവ് ശത്രുശാനിച്ചു സന്ന് ലട സത്വ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ലട്ടിന് സത്ത് വിരിക്കുകയാണ്. നേരത്തെ വിധിച്ച ഏതാണ്? ലട്ട്. അപ്പോൾ ഇവിടെ ധാതുവിൽ നിന്ന് ആദ്യം ലട്ടിനെ വിധിക്കുന്നു. ഏതാ സൂത്രം? ലട്ട ശേഷിച്ച പ്രകാരം ആദ്യം ലട്ടിനെ വിധിക്കുന്നു ധാതുവിൽ നിന്ന്. ലട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ശത്രു വരാം, ശാനിച്ചും വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞു അപ്രഥമ സമാനാധികരണി പ്രത്യുത്തരബോധയോ സംബോധന ലക്ഷണഹേത്വച്ച. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂർവ്വസൂത്രം അറിയണമെന്ന് പറഞ്ഞത്. പൂർവ്വസൂത്രത്തിനുണ്ട് സംബോധനയിച്ച, സംബോധനയിൽ വരുന്നുണ്ട് ശത്രു. ലക്ഷണഹേത്വ ക്രിയായ പൂർവ്വത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ സൂത്രത്തിൽ ലക്ഷണഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വസൂത്രം മനസ്സിലായില്ലെങ്കിൽ ഇവിടെ എന്തായി ലക്ഷണഹേതു എന്ന് പറയുന്നത് മനസ്സിലാകത്തില്ല. ശയാന ഭുഞ്ചതേ യവനാഹ ലക്ഷണാർത്ഥത്തിൽ അർജയൻ വസതി ഹേത്വർത്ഥത്തിൽ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ സൂത്രം അറിഞ്ഞിരിക്കും. ഇവിടെയൊക്കെ ഇത് നിത്യമായി വരുന്നു. ലട്ടിന്റെ സ്ഥാനത്ത് വരുന്ന ശത്രു ഇതും ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ഉദാഹരണം കൊടുത്തിരിക്കുന്നു, കരിഷ്യന്തം കരിഷ്യമാണം പശ്യ കരിഷ്യതോ അപത്യം കാരിഷ്യത കാരിഷ്യത് ഭക്തി. ഹേ കരിഷ്യൻ അർജയിഷ്യൻ വസതി പ്രഥമാസമാനാദിർണ്യവി ക്വചിത് കരിഷ്യതീതി കരിഷ്യൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്രഥമ സമാനാധികരണീയത്തിൽ പ്രഥമയുമായിട്ട് സമാനാധികരണം വരാൻ പാടില്ല. നേരത്തെ പോലെ തന്നെ നിത്യമായി വരും. അപ്പോൾ കൃഞ്ഞ ധാതു എന്ന് പറയുന്നത് ഞിത്തായോണ്ട് എന്താണ് ഉഭയപതിയാണ്. ഉഭയപതി ആയതുകൊണ്ട് അൾട്ടിൻ്റെ സ്ഥാനത്ത് ശത്രു വരാം, ശാനിച്ചും വരാം. അപ്പോ ശത്രുശാനത്വം വരുന്നിടത്ത് അതിനുമുമ്പുള്ള കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഒരുപോലെ തന്നെ. എന്നുവെച്ചാൽ കരിഷ്യതി എന്നിടത്ത് എങ്ങനെയാണോ കരിഷ്യ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. അതായത് കൃത് ധാതുവിൽ നിന്ന് ലിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സെത്താസിട്ടോഹോ വരും. കൃസ്യാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ഇട്ട് വരുന്ന സൂത്രം ഏതാണ്? വൃദ്ധനോ സി അർദ്ധാവശ്യട്ട് പോലാതെ വരുന്നില്ല. എന്തുകൊണ്ട്? അനുട്ടായതുകൊണ്ട്. ഹനിഷ്യതി കരിഷ്യതി. കൃതന്തത്തിനും ഹനധാതുവിനും സ്യ പരത്തി വരുമ്പം ഇട്ടുവരും. ഇപ്പോ ഇട്ടു വന്നു കഴിഞ്ഞാൽ അത്ര ഇട്ട് സ്യ ആർദ്ധാതു വിശേഷ പൂർവത്തിനെന്ത് വരുന്നു? സർവധാതു അർദ്ധാതുയോ ഗുണം രപരം കാരീസ്യ ആദേശപ്പെടുത്തിയോ കരിഷ്യ. ഇത്രയും എല്ലായിടത്തും ഒരുപോലാണ്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെ പ്രത്യേകത എന്താണ്? ഇത് നിത്യമാണ്, അതുകൊണ്ടാണ് ഇവിടെ കരിഷ്യന്തോ എന്നങ്ങ് വിഗ്രഹിച്ചത്. അല്ലാതെ കരിഷ്യതി തം അങ്ങനെ വിഗ്രഹിക്കില്ല. നിത്യമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിഗ്രഹിക്കാൻ പറ്റില്ല. അപ്പൊ കരിഷ്യന്തം അങ്ങനെയുള്ളൂ, നിത്യമായി വരികയാണ്. പക്ഷേ നേരത്തെയും പറഞ്ഞു എന്താണ്, അപ്രഥമാസമാനാധികരണി എന്ന് പറഞ്ഞാലും പ്രഥമാസമാനാധികരണത്തിലും വരാം. അങ്ങനെ വരുന്നിടത്ത് നിത്യം എന്നുള്ള നിയമമില്ല. അതുകൊണ്ട് അവിടെ എങ്ങനെ വിഗ്രഹിക്കും? കരിഷ്യരീതി കരിഷ്യൻ രണ്ടും വരാം. കരിഷ്യരി എന്നുള്ള രൂപവും വരാം, കരിഷ്യൻ. ഇത് തന്നെയാണ് മുമ്പിലും. ലഡസദൃശാനുജു അപ്രഥമ സമാനാധികരണേ സമാനാധികരണേ. ഇവിടെ പജന്തം ചൈത്രം അവിടെ നിത്യമാണ്. പചമാനം ചൈത്രം അസമയം പ്രഥമാസമാനാധികരണത്തിലാണ്. എന്താണ് സൻ ബ്രാഹ്മണ അവിടെ അപ്പോഴും പറഞ്ഞു. അവിടെ എങ്ങനെ പറയാം? അസ്ഥി ബ്രാഹ്മണ എന്ന് പറയാം. അങ്ങനെ ചുരുക്കത്തിലിത് അപ്രഥമാസമാനാധികരണിയെന്ന് പറഞ്ഞെങ്കിലും പ്രഥമേന ഉപയോഗിക്കാം. അതുകൊണ്ട് കരിഷ്യ പരത്തിൽ ട്രട്ട് വന്നാൽ എന്തുവരും? ട്രട്ടിന്റെ സ്ഥാനത്ത് ലഡഹ സദ്വ ശത്രു വരുന്നു. കരിഷ്യ അത് കരിഷ്യത്ത് എന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? കരിഷ്യത് പ്രാതിവിസഞ്ജ എങ്ങനെ? കൃത്യ സമാസ പ്രാതിവിസഞ്ജ സ്വതുത്പത്തി കരിഷ്യത് സു എന്തുവരുന്നു? ഉദയം സർവനാമസ്ഥാനെ നും കാരിഷ്യാനത്ത്. പിന്നെ സുലോഭം സംയോഗാന്തലോഭം കരിഷ്യൻ കരിഷ്യന്തൗ കരിഷ്യന്ത കാരിഷ്യന്തൗ കരിഷ്യന്ത കരിഷ്യന്തം അതാണ് കൂടെ കൊടുത്തിരിക്കുന്നത്. കരിഷ്യന്തോ കരിഷ്യത അവിടെ എന്തുവരുന്നു? നും വരുന്നില്ല. നും വരുന്നിടത്തെല്ലാം ഏക സൂത്രം പ്രവർത്തിക്കും. ചൗദാന്തസ്യ ജലി അനുസ്വാരസ്യ പരസവന്ന. കാരിഷ്യ ഷകാരത്തിന്റെ പരത്തിൽ നകാരം വന്നാലും നത്വം വരുന്നില്ല. എന്തുകൊണ്ടാണ്? യാവുന്ന നത്വം വരത്തില്ലേ? ഷാക്ക് ശേഷം അല്ലേ ഇരിക്കുന്നു നകാരം? രഷാഭ്യാനോണ ഷാക്ക് ശേഷം പോരെ നത്വം വരാൻ. രഷാഭ്യാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നു? ഷാക്കി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ. ണത്വം വരാൻ പദാന്തമാണ്. കരിഷ്യന്തി എന്ന് പറയുന്നത് പദാന്തമാണ്, മുമ്പ് പറഞ്ഞതാണ്. കേട്ടില്ല, കേട്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല. ഇനി എന്തെങ്കിലും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ഞാൻ എണീപ്പിച്ചു നിർത്തും, എണീറ്റിരുന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് മിണ്ടാതിരുന്ന അതിനും എണീപ്പിക്കും. എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞാണ്, കരിഷ് ഇപ്പൊ എന്നാ വന്നു, അതിനുണത്വം വരാമല്ലോ. ആ പൂർവോത്രാസക്തം, പൂർവോത്രാസക്തം എന്താ സിദ്ധമായി? അനുസ്വാരത്തിന് പരസവർണം വന്ന് നഗാരം വന്നത് ആ ദിശപ്രത്യേകിക്ക് അസിദ്ധമായി. ഉജോയും ത്രിപാദിയിലെ സൂത്രങ്ങൾ അത്രയും ഉറപ്പായിട്ടറിയാമോ? ആ ദിശപ്രത്യയുടെ നമ്പർ എത്രയാണ്? ണത്വത്തിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ വരാത്തത് പൂർവോത്രാസിദ്ധം കൊണ്ടെന്ന് അറിയാം. എന്തുകൊണ്ട്? രൂപത്തിന് വ്യത്യാസമില്ല. അപ്പൊ നമ്പർ കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ വരേണ്ടതാണ്. വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പൂർവോത്രാസിദ്ധം. അതായത് അനുസ്വാരത്തിന് പരസവർണം വന്നത് ഷത്വത്തിന്റെ ദൃഷ്ടിയിൽ അസിദ്ധം, നത്വത്തിന്റെ ദൃഷ്ടിയിൽ. നത്വം ഇരിക്കുന്ന സൂത്രം കാണണ്ടേ അവിടെ നഗാരം ഇരിക്കുന്നു. അത് നോക്കുമ്പോൾ അവിടെ എന്തായിരിക്കുന്നത്? എന്തായിരിക്കുന്നു? അനുസ്വാരം. അനുസ്വാരസി പരസവർണ വന്നത് ആദേശപ്പെടുത്ത അട്കുപ്പാണു വായവി എന്ന് പറയുന്നതിന് അസിദ്ധം. അതുകൊണ്ട് ഷകാരത്തിന്റെ ഫലത്തിൽ നഗാരവിരുന്നാലും നത്വം വരത്തില്ല. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വ്യാകരണം പരീക്ഷ എന്ന് പറഞ്ഞു അറിഞ്ഞിരിക്കണം. അപ്പോ കരിഷ്യന്തം, കരിഷ്യൻ, ഇനി കരിഷ്യമാണോ അങ്ങനെ വരുന്നു? കരിഷ്യ വ്യത്യാസമൊന്നുമില്ല. കൃധനോസ്യട്ട് ഷത്വം കരിഷ്യ പഴയതുപോലെ തന്നെ. ലട്ടിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? ശാനച്ച് ശേഷിക്കുന്ന ആന കരിഷ്യ. ആന എന്നിരിക്കുമ്പോ ആനെ മുഖ് കരിഷ്യമാന. ഇവിടെ എണ്ണത്വം വരൂ, പുറത്രാസിദ്ധം വരത്തില്ലേ? എന്തുകൊണ്ട് എന്താ വരാത്ത പുറത്രാസിദ്ധം? ഇവിടെ ആന, ഇവിടെ കരിഷ്യമാണ, ഇവിടെ എന്തുകൊണ്ട് അസിദ്ധമാകുന്നില്ലെന്നാ ചോദിച്ചത്. ഏത്? ആ അതായത് ഇവിടെ നഗാരം പരസവർണം വന്നതല്ല, പ്രത്യേകത്തിൽ തന്നെയുള്ള നഗാരമാണ്. വർണ്ണത്വം വരുന്നതിന് തടസ്സമൊന്നുമില്ല. കരിഷ്യമാണ, കരിഷ്യമാണവും കരിഷ്യമാണാഹ ആണ്. കരിഷ്യത്വ അപത്യം കാരുഷ്യത, ഇതിന് തദ്ധതത്തിൽ പഠിക്കുന്നതാണ്. അപത്യം സന്താനം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യയം വന്നിട്ട് കാരുഷ്യത. പിന്നെന്താണ്? പ്രത്യയം പരമിരിക്കുമ്പോൾ അതിനുദാഹരണം കൊടുത്തിരിക്കുകയാണ്. അത് ആ പ്രക്രിയയുടെ പഠിക്കണം. ഉത്തരവതം കരിഷ്യത് ഭക്തി, ഉത്തരവതമാണ് ഭക്തി. അവിടെ എന്ത് വരുന്നു? പൂർവത്തിൽ ലട്ടിന്റെ സ്ഥാനത്ത് ശത്രു വരുന്നു, കരിഷ്യത് എന്ന് വരുന്നു. അങ്ങനെ അത് കരിഷ്യത്ത് എന്ന് പറയുന്നത് ലുട്ടിന്റെ അർത്ഥം എന്താണോ അത് തന്നെ ഒന്ന്. അതെന്താണ്? ഭാവി. പിന്നെ ശത്രു വരുമ്പം അതിന് കടുത്തർത്ഥം കൂടെ ഉണ്ട്. എന്തുകൊണ്ട്? കടുത്തരിക്രത്. ഇപ്പൊ രണ്ടും കൂടെ ചേരുമ്പോൾ എന്തോരുന്നു? കരിഷ്യൻ, ഭാവിയിൽ ചെയ്യാൻ പോകുന്നവൻ. കുറുവൻ എന്ന് പറഞ്ഞാലോ? ഇപ്പോ വർത്തമാനകാലത്ത് ചെയ്യുന്നവൻ. കുർവാണഹ, ഇപ്പൊ ചെയ്യുന്നവൻ. കുറുവൻ ബാലക, ചെയ്യുന്ന. കരിഷ്യൻ ബാലക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നവൻ, പിന്നീട് ചെയ്യാൻ പോകുന്നവൻ, അങ്ങനെ. പിന്നെ ഇത് പ്രയോഗത്തിൽ വരുമ്പോൾ ചിലടത്ത് ഭാവി കാലം അല്ലെങ്കിൽ ആ കാലത്തിലുള്ളത് എന്നുള്ള രീതിയിൽ ഇത് വിശേഷണമായി പ്രയോഗിക്കും. അതിന് പ്രസിദ്ധമായ ഒരു ഉദാഹരണമാണ് ഭവിഷ്യപുരാണം. അവിടെ ഭവിഷ്യത്താണ്. ഭവിഷ്യത്ത് എന്നിങ്ങനെ വരുന്ന ഭൂതാദിൽ നിന്ന് എന്നിട്ട് വന്നു ഭവിഷ്യ സിദ്ധിക്കുന്നു. നേരെ പഠിച്ചതുപോലെ ഭവിഷ്യ ശത്രു അത്ത്, ഭവിഷ്യ അത്ത്, അവിടെ എന്തോന്നു? ഭവിഷ്യത്ത്. ഭവിഷ്യത് പുരാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം സംഭവിക്കാൻ പോകുന്ന പുരാണം. അപ്പൊ എഴുതുന്നയാള് പിന്നീട് ആണ് സംഭവിക്കുന്നത്. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പുരാണം. അപ്പൊ ഭാവിയിലുള്ളതിനെക്കുറിച്ച്, ഭാവിയിൽ ഉള്ളതിനെക്കുറിച്ചാണ് ഭവിഷ്യത്തിന്റെ അവിടുത്തെ അർത്ഥം. പക്ഷെ തകാരിൽ ഉപയോഗിച്ചു വരുന്നു പ്രശോദരാദീനി യഥോപതിഷ്ഠം. തകാരിൽ ഉപയോഗിച്ചു ഇപ്പം ഭവിഷ്യ പുരാണമെന്ന് വരും, ഭവിഷ്യത് പുരാണമെന്നും പറയാം. ഇപ്പൊ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പുരാണമാണ്. പുരാണം എന്ന് പറഞ്ഞാൽ സാധാരണ പഴയതാണ്. ഭവിഷ്യത് പുരാണത്തില് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ വരും, അയാളുടെ മതം ഇവിടെ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പുരാതനമായിട്ട് തന്നെ പറഞ്ഞതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് പേരിട്ടത് ഭവിഷ്യ പുരാണമെന്ന്. വാസ്തവത്തിൽ അത് പിന്നീട് പറഞ്ഞാണ്, അത് വേറെ കാര്യം. എന്നാലും നമ്മുടെ യശുമാർക്ക് ദീർഘ ദർശനം ഉണ്ടായിരുന്നുകൊണ്ട് ഭാവിയിൽ വരാൻ പോകുന്ന മുഹമ്മദിനെ കുറിച്ച് നേരത്തെ തന്നെ എഴുതി വച്ചാണ്. പരമാവധി അതുവരെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി, മുസ്ലിങ്ങളെ കൂടെ വന്നതിന് ശേഷം എഴുതിയ പുരാണോ അല്ല. അങ്ങനെ ഭവിഷ്യത് കാര്യങ്ങളുള്ള പുരാണം വരുന്നെങ്കിൽ നമ്മുടെ മൊബൈലും റേഡിയോയും ടിവിയും എല്ലാം ആദ്യം കാണാമായിരുന്നു. അതൊന്നും ഇല്ലാത്ത സ്ത്രീക്ക് എന്തിന്? മോഡി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതും വരണ്ടേ? അതി ഒന്നും ഇല്ലാതിരിക്കുമ്പോ മുഹമ്മദ് വന്ന് മാത്രം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്തോ? അതെന്തോ ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ വിദ്വാൻമാര് വളരെ രസകരമായി എഴുതി വയ്ക്കുന്നതാണ്. ഇതിനകത്തൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരില്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി എഴുതുന്നതാണ്. അതുപോലെ സ്മൃതികളുമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ സ്മൃതിയുടെ പേര്, ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇല്ല, നഷ്ടപ്പെട്ടു പോയി. അതിനകത്ത് ഗാന്ധിജിയെ വെടിവെച്ചതുണ്ട് ആ സ്മൃതിയിൽ. ഗാന്ധിജിയെ ഷൂട്ട് ചെയ്ത വിവരമുണ്ടാകും സ്മൃതിയിലും. സ്വാതന്ത്ര്യം കിട്ടിയതും അതിനുശേഷം ഗാന്ധിജിയെ ഷൂട്ട് ചെയ്ത് വരാൻ സ്മൃതിയിലും. അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും ഇന്ദിരാഗാന്ധി വെടിവെച്ചതല്ല, രാജീവ് ഗാന്ധിയെ കൊന്നതല്ല, അതൊന്നുമില്ല. ഗാന്ധിജിയെ വെടിവെച്ചവരെ ഉണ്ട്, ഒരു സ്മൃതിയാണ്, അതിലെഴുതിയിട്ടുണ്ട്. ഇത് വളരെ പുരാതനമായ ഒരു താളിയോലയിൽ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെയാണ് അതിൻ്റെ ആമുഖത്ത് എഴുതിയിരിക്കുന്നത്. ആ സ്മൃതിയുടെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല, എന്തോ ഋഷിയുടെ പേരിലാണ്. ഇങ്ങനെയുള്ള ചില തട്ടിപ്പ് സമ്പ്രദായങ്ങളൊക്കെ ആൾക്കാർ ഒപ്പിച്ചിട്ടുണ്ട്. അതുപോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇപ്പൊ ഭവിഷ്യ എന്നോ ഭവിഷ്യത്തെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശോദരാദീനി യഥോപതിഷ്ഠം. അങ്ങനെ കരിഷ്യന്തീ ഭക്തി, കരിഷ്യത് ഭക്തി. അപ്പോ അതിന്റെ അർത്ഥം എങ്ങനെ വരും? കാരിഷ്യത, കരിഷ്യൻ ചെയ്യാൻ പോകുന്നവൻ, എന്തോ ചെയ്യാൻ പോകുന്നവൻ. അതൊരാളുടെ പേരെന്ന് വേണമെങ്കിൽ വയ്ക്കാം. അവന്റെ സന്താനമാണ് കാരിഷ്യത, ഒരുത്തന്റെ പേര്. പേരിപ്പോ ആർക്കും എങ്ങനെ ഇടാമെന്ന്? കാണണമല്ലോ. ഉദാഹരണം കൊടുക്കുന്നെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രത്തിൽ പ്രസിദ്ധമായതേ കൊടുക്കത്തുള്ളൂ. യുദ്ധം ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒരാളെ വിശേഷിപ്പിക്കും. ഇപ്പൊ പറയാമല്ലോ, അവൻ യുദ്ധം ചെയ്യാൻ പോവുകയാണ്, അവന്റെ മകനാണ്, അങ്ങനെയൊക്കെ പ്രയോഗിക്കാം. അതുപോലെ കാരിഷ്യത് ഭക്തി എന്താണ്? കംസന്റെ ഭക്തി. കംസൻ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്, പക്ഷെ അയാളുടെ ഭക്തിയാണ്. അങ്ങനെയല്ല, ചെയ്യാൻ പോവുക എന്തോ ആകാമല്ലോ, അതൊക്കെ വിശേഷങ്ങളായിട്ടും മറ്റും ഉപയോഗിക്കാം. ഹേ കരിഷ്യൻ, സംബോധനയിൽ നിത്യമായിട്ട് വരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ ലക്ഷണാർത്ഥത്തിലാണെങ്കിൽ എന്തോരും ശൈഷ്യമാണ ഭക്ഷ്യന്തേ യവനാഹ എന്ന് സീങ് സ്വപ്നെ ലട്ട്. ലട്ടിന് എന്തു വന്നു? ശാനിച്ചു വന്നു. അല്ല, അതിനുമ്പേന് എന്ത് വരണം? സ്യ വരും. ശീ സ്യ ലട്ട് ഗുണം അയാദേശം ശൈഷ്യ ശാനച്ച് ശൈഷ്യ മാണ ആനേമുക്ക്. മനസ്സിലായല്ലോ? ശി സ്യ എട്ട് ഗുണം അയാദേശം ശൈഷ്യ, ഇത്രയും വരണം. ഷത്തുമണ്. പിന്നെ പരത്തിൽ ആന എട്ട് ആനേമുക്ക് ശൈഷ്യമാണ ശൈഷ്യമാണാഹ യുവനാഹ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സീങ്ങ് സ്വപ്നം ഉറങ്ങുക എന്ന് അർത്ഥമുണ്ടല്ലോ. ഉറങ്ങാൻ പോകുന്ന യവനന്മാര് അതിനു മുമ്പ് ആ കിടപ്പി കിടന്ന് തന്നെ അകത്താക്കുന്നു. ഇപ്പൊ ഉറങ്ങും. ഏത്? അത് പറഞ്ഞല്ലോ, അവരുടെ അടയാളം ഇതാണ്. എന്താണ്? കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് അവരുടെ അടയാളം. അപ്പൊ അങ്ങനെ കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവര് ഉറക്കത്തിന് മുമ്പ് കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. പരിചായകം എന്ന് പറഞ്ഞു. അതിന് ആ അവര് ഭാവിയല്ലേ. അല്ല, ഭാവി കാലത്തിൽ അല്ലേ പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമല്ലല്ലോ, ഭാവിയിലെ കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഭാവി കാലം ഉപയോഗിക്കാം. ഭക്ഷ്യന്തേ വർത്തമാനകാലത്തെ സംഭവം എന്ന് പറയുന്നു, ഭാവി കാലത്തെ ആയതുകൊണ്ട്. നേരത്തെ പറഞ്ഞ് വർത്തമാനകാലത്തിലെ സംഭവമാണ്. അതെ, ശയനാഹ എന്നാണ് നേരത്തെ പറഞ്ഞു. പുഞ്ചതി വർത്തമാനകാലത്തിലെ കാര്യമാണ്, അതിൽ ലെറ്റനാണ്. ഇതിൽ ലിറ്റിന് വന്നതുകൊണ്ട് ഭാവിയിലെ കാര്യം അറിയാൻ പോകുന്നു. പിന്നെ വർത്തമാനത്തിനും പറയാം, ഇവിടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നത് ശൈഷ്യമാണ് ആ ബോക്ഷ്യന്തേ എന്നാണ് വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി വർത്തമാനത്തിനും വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട്? ഭാവിയിൽ കിടക്കാൻ പോകുന്നവൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെയും പറയാം. മറ്റത് ഭാവിയിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ ഭാവിയിൽ കിടക്കാൻ പോകുന്നു, അങ്ങനെ രണ്ടായാലും കുഴപ്പമില്ല. അല്ല, അത് അവിടെ എന്ന് വെച്ചാൽ പിന്നെ ഭാവി വരാൻ സാധ്യതയില്ല. ഇവിടെയാണെങ്കിൽ ഭാവി പറഞ്ഞുകൊണ്ട് വർത്തമാനവും വരാം. അങ്ങനെ അവിടെ വർത്തമാനമെന്ന് പറഞ്ഞ എന്തുകൊണ്ട്? ഏത് ക്രിയയിൽ നിന്നാണോ ശത്രു വരുന്നത് അത് വർത്തമാനത്തിലായിരിക്കും എന്നാണ്. ഇവിടെ ഏതിൽ നിന്നാണോ ശത്രു എന്ന് അത് ഭാവിയിലായിരിക്കും. അങ്ങനെ വരും. ആ, അത് മതി. ഏതിൽ നിന്നാണോ ശത്രു വരുന്നത് നേരത്തെ പറഞ്ഞാൽ അത് വർത്തമാനം. ഇവിടെ ഏതിൽ നിന്നാണോ ശത്രു വരുന്നത് അത് ഭാവി. പിന്നെ അതിനോട് ചേർന്ന് വരുന്ന ക്രിയ അതിവിടെ ഭാവിയാകാം. ഇവിടെ അടുത്തു വരുന്ന എന്താണ്? അർജയിഷ്യൻ വസതി. ഇവിടെ വർത്തമാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അർജയിഷ്യൻ വസതി, ഇവിടെ അർജധാതു എന്താണ്? അർജിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അർജയിൽ നിന്ന് എന്ത് വരുന്നു? സേവരുന്നു. സേവന്നിട്ട് വിട്ടുവരുന്നു. അർജിയാണ്, നിച്ച് വരുന്നുണ്ട്. അർജി സ്യ, അർജി ഇട്ട് സ്യ, അർജി ഇട്ട്, അർജി ഗുണായാദേശം, അർജയു ഇട്ട്, അർജയി സ്യ ഷത്വം, അർജയിഷ്യ, അർജി ഇട്ട് സ്യ ഗുണായാദേശം എന്ന് അർജയിഷ്യ ശത്രുന്തം വരുമ്പോൾ അർജയിഷ്യൻ എന്ന് വരും. ഇതും നിച്ച് ആയതുകൊണ്ട് ഉഭയപദിയാണ്. ആത്മനേവതവും വരാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? അർജയിഷ്യമാണ വസതി, അങ്ങനെയും വരാം. അങ്ങനെ അല്ല, ഇവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ലട്ടിന്റെ അല്ലേ? ലട്ടിലും നിച്ചായതുകൊണ്ട് വരാം. നിച്ചിൽ ആത്മനിവേദം വിധിക്കുന്നു. സൂത്രം ഏതാണ്? നിച്ചസ്ഛ. ആത്മനിവേദം വരുമെങ്കിൽ അതിൽ നിന്ന് ശാനച്ചും വരാം. ശത്രു പരസ്യമതുകൊണ്ട് ശത്രു വരാം. അപ്പോ അവിടെ എന്ത് വരുന്നു? അർജയൻ എന്ന് പറയുന്നു. അവിടെ അർജയമാന എന്ന് പറയുന്നു. അവിടെ നിച്ച് വരുമ്പോൾ ശപ്പ് വരും. ശപ്പ് വരുന്നതുകൊണ്ട് ഗുണ അയാദേശം വരും. അപ്പൊ അർജയ. അർജയ എന്ന് വരും. ആ അര് ജ യ അർജയമാന. അർജയമാന എന്ന് വരുന്നു. അവിടെ ണത്വം ഇടയ്ക്ക് ജ വന്നില്ലേ? അർജയമാന എന്ന് പറയുന്നു. അടുത്ത് വരുന്നത് ആക്വേ തച്ചീല തദ്ധർമ്മ തത്സാധുകാരിഷു. കിപം അഭിവ്യാപ്യ വക്ഷ്യമാണ പ്രത്യാഹ തച്ചീല തദ്ധർമ്മ തത്സാധുകാരിഷു കർത്തൃഷു ബോധ്യ. ഇവിടെ കുറെ പ്രത്യയങ്ങൾ വിധിക്കുന്നുണ്ട്. അതില് സിദ്ധാന്തോതിയിലാണെങ്കിൽ 66-ാമത്തെ പേജിൽ ഭ്രാജഭാസ ദുർവി ദ്യുതോർജ് പൃ ജു ഗ്രാവസ്തുവഹ കിപ്. ഇതുവരെ 177-ാമത്തെ സൂത്രം. ഇത് 135-ാമത്തെ സൂത്രം അഷ്ടാധ്യായ ക്രമത്തിൽ. അഷ്ടാധ്യായ ക്രമത്തിൽ 134-ാണെങ്കിൽ അടുത്ത 177. ഈ സൂത്രത്തെ വിധിക്കുന്ന എന്താണ്? കിപ്പാണ്. കിപ്പ് ഇതുവരെ ഉള്ളതിനെയാണ് പറയുന്നത് ആക്വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയുള്ള പ്രത്യയങ്ങൾ, ഇവിടെ ഒരുപാട് പ്രത്യയങ്ങൾ വിധിക്കുന്നുണ്ട്. 10-30 സൂത്രങ്ങളുള്ളപ്പോൾ ഒരുപാട് പ്രത്യയങ്ങൾ വിധിക്കുന്നുണ്ട്. അതാണ് കിപം അഭിവ്യാപ്യ. കിപ്പ് വരെ എന്ന് വെച്ചാൽ അഭിവ്യാപ്യ എന്ന് പറഞ്ഞുകൊണ്ട് കിപ്പിനെ കൂടെ എടുക്കണം. അഭിവിധിയുടെ അർത്ഥം എന്താണെന്ന് മുമ്പ് പഠിച്ചത്? തേന സഹ അഭിവിധി. കിപ്പൂടി എടുക്കണം ആണ് കിപം അഭിവ്യാപ്യ പറയുന്നത്. കിപം അഭിവ്യാപ്യ വക്ഷ്യമാണാഹ പ്രത്യാഹ തച്ചീല തദ്ധർമ്മ തത്സാധുകാരിഷു കർത്തൃഷു ബോധ്യ. ഇതുവരെയുള്ള ഈ കിപ്പ് വരെയുള്ള പ്രത്യയങ്ങൾ ഈ സൂത്രം പറയുന്നത് ഏതർത്ഥത്തിൽ വരുമെന്നാണ്. അല്ല, ഇവിടെ ഈ സൂത്രത്തിലൊരു പ്രത്യയമൊന്നും വിധിക്കുന്നില്ല. ഭ്രാജഭാസ എന്നുള്ള സൂത്രം വരെയുള്ള പ്രത്യയങ്ങൾ ഏതർത്ഥത്തിൽ വരുന്നു? വക്ഷ്യമാണ പ്രത്യയാഹ എന്നി പറയാൻ പോകുന്ന പ്രത്യയങ്ങൾ തച്ഛീലം, തത് ശീലം അതവന്റെ ശീലമാണ്, തദ്ധർമ്മം അതവന്റെ ധർമ്മമാണ്, പിന്നെ ശീലമല്ലെങ്കിലും ധർമ്മമാണ്, തസ്സാധുകാരി അവൻ അത് നല്ലവണ്ണം ചെയ്യുന്നവനാണ്, അത് ശീലമല്ലെങ്കിലും ശരി ധർമ്മം അല്ലെങ്കിലും ശരി തസ്സാധുകാരിയാണ്, നല്ലവണ്ണം ചെയ്യുന്നവൻ. ഈ മൂന്ന് അർത്ഥത്തിലാണ് വരുന്നത്. അതായത് ഇനി വരുന്ന പ്രത്യയങ്ങളെല്ലാം തച്ചീലം തദ്ധർമ്മം തസ്സാധുകാരി ഈ മൂന്നർത്ഥത്തിൽ വരും. അത് പിന്നെ എങ്ങനെയാണോ പ്രയോഗത്തിലുള്ളത് അതനുസരിച്ച് മനസ്സിലായിക്കോളു എന്നാണ്. ഇതിനകത്ത് ഒരുപാട് പ്രത്യയങ്ങൾ വരുന്നുണ്ട്, നമുക്ക് അത്രയുടെ ആവശ്യമില്ല. അതുകൊണ്ട് എത്രയാണോ ആവശ്യമുള്ള അത് മാത്രമല്ല സിദ്ധാന്ത കൗമുദിയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. തച്ചീല തദ്ധർമ്മ തസ്സാധുകാരി അക്വേ തച്ചീല തദ്ധർമ്മ തത്സാധുകാരിഷി. ഇപ്പം അഭിവ്യാപ്യ പക്ഷിമാണ പ്രത്യേക തച്ചീലാദിഷു കർത്തൃഷു. ഇവിടെ കർത്തൃഷു എന്നെന്തിനു പറഞ്ഞു? കർത്തരികൃത്. തച്ചീലം എന്ന് പറയുമ്പം പഴയ അർത്ഥം വിടാൻ പാടില്ല. അത് ശീലമായി ചെയ്യുന്നവൻ, അത് ധർമ്മമായി ചെയ്യുന്നവൻ, അത് നല്ലവണ്ണം ചെയ്യുന്നവൻ ഈ അർത്ഥത്തിൽ. അടുത്ത സൂത്രം തന്നെ ത്രിൻ. കർത്ത കടാൻ, ഇതിന്റെ രൂപം നമുക്ക് പ്രയാസമൊന്നുമില്ല. കാരണം നുല് തൃച്ചൗ എന്ന് പറയുന്നിടത്ത് തൃച്ചിന്റെ പ്രക്രിയ എന്തോ അത് തന്നെ ഇതിന്റെ ചക്ര ധാതുവിൽ നിന്നാണ് നുല് തൃച്ചു പ്രകാരം തൃച്ചു വന്നതുപോലെ തന്നെ ഇവിടെ എന്തുവരും? തൃൻ വരും. പ്രകൃതിയിൽ നിന്ന് ഉത്തരൻ വന്നു കഴിഞ്ഞാൽ നകാരം ഇത്തായിപ്പോയി. അത് സ്വരത്തിന്റെ വ്യത്യാസത്തിലാണ്, അതിവിടെ ആവശ്യമില്ല. ശേഷിക്കുന്നത് എന്താണ്? കൃതൃ. ആദ്യം നോക്കേണ്ടത് ഇട്ട് വരുമെന്നാണ്. ഇട്ട് വരുന്നില്ല. എന്തുകൊണ്ട്? സൂത്രം ഏകാച്ച ഉപദേശി അനുദാത്ത ഇട്ട് നിഷേധിച്ചു. ഇട്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരുന്നു? കൃതൃ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സർവധാതുകാരുടെ ഗുണന്റെ വരം വന്നിട്ട് കർത്തൃ. അവിടെ ഇതുപോലെ തന്നെ വരുന്നു. കർത്തൃ നിന്ന് സു വരുമ്പോ പഠിച്ചത് തന്നെ വരുന്നു. എന്താണ് പ്രദൂഷണ സ്ഫുരിതം സോ അനേസാഞ്ചോ പ്രകാരം അനങ്ങ് വരും. ഇപ്പൊ എന്തായി? കർത്തൻ. കർത്തൻ ഇവിടെ റീന്റെ സ്ഥാനത്ത് അനങ്ങ് അന്ന് വന്നപ്പോ എന്താ ഉരണ്ട വരെ വരാത്തത്? എന്താ വരാത്തത്? ആ അവിടെ പറഞ്ഞു യോ അൺ. തസ്ഥാനയോ അൺ. ഇവിടെ അണ്ണല്ല വിധിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് അൻ? അൻമേറെ അണ്ണു വേറെ പ്രത്യാഹാരമാണ്. അപ്പൊ എന്ത് വരുന്നു? കർത്തൻ പ്രദൂഷണ സ്ഫുരിതം സാനയോ സാംജ പ്രകാരം അനങ്ങുന്നു. കർത്തൻ സു എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സർവനാമസ്ഥാനേജ അസംബുദ്ധ അപ്തൻ തിരിച്ചു വരത്തില്ലേ? വരൂ വരൂ വരത്തില്ലേ? പിന്നെ സർവനാമസ്ഥാന ജാസംബുദ്ധ വരത്തില്ലേ? വരൂ വരത്തില്ലേ? അങ്ങനെ രണ്ടിലേതുവേണോ വരാം? വന്ന രണ്ടിലേത് വന്നാലും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ഇവിടെ തൃൻ എന്ന് പറഞ്ഞിരിക്കുന്നു. തൃൻ വരുന്നുണ്ട്, ഒരു ഗുണം കൂടി ഉണ്ട്. എന്താണ് അതെവിടെ എവിടെയാണ് അത് ഉപദാതിക്രമം വിധിക്കുന്നത്? എവിടെ? നമസ്കാരം. അത്തൻ തിരിച്ചോ? അപ്പോ ഏതായാലും കുഴപ്പമില്ല. ഉപതയ്ക്ക് ദീർഘം വന്നു. കർത്താൻ സു, സുലോഭം, നകാരലോഭം, കർത്ത. കർത്ത എന്ന് പറഞ്ഞു. നേരത്തെ തിരിച്ചു വന്നതുപോലെ തന്നെ കർത്ത. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു കർത്ത കടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്സാധുകാരി. കടമെന്ന് പറഞ്ഞാൽ എന്താ? നല്ലവണ്ണം ഉണ്ടാക്കുന്നു, നല്ലവണ്ണം നെയ്തെടുക്കുന്നു. തദ്ധർമ്മം, അതവന്റെ ധർമ്മമാണെന്ന് പറഞ്ഞാൽ എന്താണോ? അവന്റെ കുലത്തൊഴില്. തച്ഛീലം എന്ന് പറഞ്ഞാൽ എന്താണോ? അവന്റെ ശീലമാണ്, സ്വഭാവമാണ്. കർത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശേഷാർത്ഥം കൂടെ വരുന്നു. ഇവിടെ കർത്ത കടാനെന്ന് പറഞ്ഞിരിക്കുന്നതിന് വേറൊരു താല്പര്യം കൂടെയുണ്ട്. കടാനെന്ന് പറയാൻ കാരണം, കടാനെന്ന് പറഞ്ഞ ഏത് വിഭക്തിയാണ്? ദ്വിതീയ കൊടുക്കാൻ കാരണം ഇവിടെ കർത്ത എന്ന് പറയുന്നത് കൃതന്തമാണ്. അതിന്റെ പരത്തിൽ കടാനെന്നിരിക്കുന്നു. അപ്പൊ കർത്തൃകർമ്മണോഹ കൃതി പ്രകാരം ഇവിടെ കടം എന്ന് പറയുന്നത് എന്താണ്? കർമ്മത്തിൽ ഷഷ്ടീകരണം. നാലോകാവ്യ ഖലർത്ത, നാലോകാവ്യ നിഷ്ഠാ ഖലർത്ത തൃണ എന്ന് പറഞ്ഞൊരു സൂത്രമുണ്ട്. ആ സൂത്രം എന്ത് പറയുന്നു? തൃണ്ട യോഗത്തിൽ ഷഷ്ടിയെ നിഷേധിക്കുന്നു. ഷഷ്ടി നിഷേധിച്ചാന്ന് വരും കർമ്മണി ദ്വിതീയ. തൃച്ചാണെങ്കിലോ എന്താ വരും? കടാനാം കർത്താന്ന് വരും. അപ്പോ ഇവിടെ കർത്ത എന്ന് പറയുന്ന ഒരു ശബ്ദം കർത്ത, അതിന്റെ യോഗത്തില് ചിലപ്പോ കടാൻ ഇങ്ങനെ ദ്വിതീയം കാണും, ചിലയിടത്ത് ഷഷ്ടിയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്. അർത്ഥവ്യത്യാസം മനസ്സിലാക്കണം. ഇവിടെ കർമ്മത്തിൽ ദ്വിതി കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് കരോതീരി കർത്ത എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കരോതി തച്ചീല തദ്ധർമ്മ തസ്സാധു ഏതെങ്കിലും ആയിരിക്കും ഒന്ന്, ഏതെങ്കിലും ഒരർത്ഥത്തിലായിരിക്കും എന്നുള്ള വിശേഷമായ അർത്ഥബോധം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ കർമ്മത്തിൽ ദ്വിതീയ വന്നത്. അപ്പൊ കടുത്ത രൂപം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ അടുത്തിരിക്കുന്ന കർമ്മത്തെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാക്കാം എന്നാണ്. ഏത് വിഗ്രഹം എന്ന് പറയുന്നത് എന്തിന്റെ വിഗ്രഹം വരാണെങ്കിൽ എങ്ങനെ വിഗ്രഹിക്കും? കരോതി തച്ചീല കർത്ത രണ്ട് പദമല്ലേ. കടാൻ എന്ന് പറയുന്നത് കേവലം കർമ്മത്തെ കാണിക്കാൻ വേണ്ടി വന്നു. കരോതി തച്ചീല കർത്ത, കരോതി തദ്ധർമ്മ കർത്ത, കരോതി തസാധുകാരി കർത്ത, അങ്ങനെയായിരിക്കും വിഗ്രഹിക്കുന്നത്. കാരണം കരോതി എന്ന് വിഗ്രഹിക്കുന്നതുകൊണ്ട് കടുത്തർത്ഥം വരും. പിന്നെ ഈ പറയുന്ന അധിക അർത്ഥത്തിന് വേണ്ടി എന്ത് പറയണം? തച്ചീല തദ്ധർമ്മ തത്സാധു. അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഇനി കർമ്മം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? കർത്ത എന്ന് വന്നു കഴിഞ്ഞാൽ യുക്തം പോലെ പറയാം. സന്ദർഭം അനുസരിച്ച് എന്തായിരിക്കും അവിടെ യോജിക്കുന്നത്? അതല്ലേ ഈ വ്യാഖ്യാനങ്ങളിൽ പല അഭിപ്രായം പറയും. വെറും കർത്ത എന്നുണ്ട്, ഒരാൾ പറയുന്നു കരോതി കർത്ത, വേറെ ആൾ പറയുന്നു കരോതി കർത്ത അല്ല ഇവിടെ, പിന്നെയോ തച്ചീലേ അതല്ല ഇവിടെ തദ്ധർമ്മമാണ്. ഇങ്ങനെയൊക്കെ എന്ത് വേണോ പറയാം. വ്യാഖ്യാനങ്ങൾ പല, എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പ്രയോഗങ്ങളുണ്ട്. പാണിനിയുടെ തരാറില്ല, ഒരേ ശബ്ദം തന്നെ പല അർത്ഥത്തിൽ പലതരത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു. അതിനെല്ലാം സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം പറയുന്നത്. അപ്പൊ ഭാഷയിൽ ഉള്ള തകരാറ് നിയമത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് നിയമത്തിൽ ഇവിടെയെങ്കിലും തകരാറ് പറയാൻ പറ്റില്ല. ഭാഷ അങ്ങനെയാണ്, ഭാഷയില്ലാതെ ഒരു തകരാറില്ലെങ്കിൽ പിന്നെ നിയമത്തിൽ എങ്ങനെയാണ് തകരാറ് വരുന്നത്? ഭാഷയിൽ കരോതി തച്ചീല എന്ന് പറയുന്നത് തെറ്റില്ലെങ്കിൽ നിയമത്തിലെന്താ? അതിപ്പോ യകോചനത്തിലോ ബഹുജനത്തിലോ പറയാം, അത് കാര്യമില്ല. തച്ചീല പുല്ലിംഗമായതുകൊണ്ട് ഇതെല്ലാം ധാരാളം ഉപയോഗമുള്ള സംഗതികളാണ്. ഭാഷയിൽ പലയിടത്തും മരുന്നാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ശരിയായ ധാരണ വേണം.